അപ്പൊ അത് സമാധി ഉണ്ടാവണം. സമാധി എന്ന് പറയുന്ന അനുഭവം ഒരാൾക്ക് ഉണ്ടായാൽ, ഏത് സമാധി, എന്തെങ്കിലും സമാധി ഉണ്ടായാൽ പോരാ. അഖണ്ഡാകാര വൃത്തി, ബ്രഹ്മത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അഖണ്ഡാകാര വൃത്തി ഉണ്ടായി. അങ്ങനെ അയാളിരുന്നു ആനന്ദം, അളവറ്റ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ ഉണർന്നിങ്ങ് വന്നു കഴിഞ്ഞാൽ ആനന്ദത്തെ സ്മരിക്കാനും കിട്ടും. അവിടെ പിന്നെ ആനന്ദത്തിൻ്റെ സ്മൃതി ഉണ്ടാവും. അണുഗുരു നിജസ്മൃതിയെ നിരാകരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ആ സ്മൃതി ഉണ്ടാവും, പക്ഷെ ആ അനുഭവമില്ലല്ലോ. സ്മൃതി അനുഭവം തമ്മിൽ വ്യത്യാസമുണ്ട്. അനുഭവം എന്ന് വെച്ചാൽ അഖണ്ഡാകാര വൃത്തി ഉള്ള സമയത്തേ ഉള്ളൂ. ആ വൃത്തിയാണ് അനുഭവം. അപ്പോ ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആ വൃത്തി നശിച്ചു പോയി, പക്ഷേ അതിന്റെ സ്മൃതിയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ ഇവിടെ ഇരിക്കാൻ അത് ഇങ്ങനെ അല്ലേ, വളരെ അപൂർവമായ ഒരു മധുരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിച്ചിട്ടില്ലാത്ത വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ആ മധുരത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, വീണ്ടും അത് കഴിക്കണമെന്ന് തോന്നും. മനസ്സിൻ്റെ ഒരു സാധാരണ വിഷയങ്ങളിൽ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന ബ്രഹ്മാനന്ദത്തിൻ്റെ കാര്യം പറയാനുണ്ട്. അങ്ങോട്ട് പോകും, തിരിച്ചു പോകുന്നു. പിന്നെ അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കാനും ഈ പറയുന്ന അഖണ്ഡാകാര വൃത്തി സമാധിയിലെ സാധിക്കും. അല്ല പറ്റത്തില്ല, സമാധിയിലാണ് ആനന്ദ അനുഭവം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ തിന്നും കുടിച്ചുള്ള ആനന്ദമേ ഉള്ളൂ, വേറെ ആനന്ദമൊന്നുമില്ല. തത്വജ്ഞാനം എന്ന് പറയുമ്പോഴത്തേക്ക് തത്വനിശ്ചയമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സമാധിയിൽ നിന്ന് തന്നെ ഒരുപാട് വ്യത്യാസമാണ്. തത്വനിശ്ചയത്തിനെന്താണ്, ഒരാൾ അജ്ഞാന സംശയ വിവരങ്ങൾ കൂടാതെ താൻ ആത്മാവാണെന്ന് അറിയുകയാണ്, നിശ്ചയാത്മകമായ ഒരാൾ. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ അറിയാനായിട്ടൊന്ന് ശേഷിക്കുന്നു. എന്താണോ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു, നമ്മൾ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയാനൊന്നും ശേഷിക്കുന്നില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ അയാൾ വേറെ ഒന്നിനു വേണ്ടിയും പരിശ്രമിക്കുന്നില്ല. സമാധി പോണമെങ്കിൽ എന്ത് വേണം, പരിശ്രമിക്കും. അല്ല പറ്റില്ല, ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി അവിടെ എത്തിച്ചേരും. തത്വജ്ഞാനിയെ സംബന്ധിച്ച് കർത്തവ്യം ഒന്നുമില്ല, അതുകൊണ്ടാണ് കടവ് കൃത്യം. ഒരു കർത്തവ്യ വിശേഷിക്കുന്നത് അയാൾക്ക് താൻ ആത്മാവാണെന്നുള്ള നിശ്ചയം. അയാൾ പിന്നെ സമാധിയിൽ പോകാനോ തിരിച്ചു വരാനോ ഒന്ന് ശ്രമിക്കുന്നു. ആനന്ദം, ആനന്ദം എന്ന് പറയുന്നയാള് അയാൾക്ക് ആത്മാവ് ആനന്ദ സ്വരൂപമാണെന്ന് അറിയുന്നു. അറിഞ്ഞാൽ മതി, അയാൾക്ക് ആത്മാവിന്റെ ആനന്ദത്തെ അനുഭവിക്കാൻ ആഗ്രഹമില്ല. ആത്മാവ് ആനന്ദമാണെന്നറിയും. അത് ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനുഭവിക്കാൻ പറ്റിയ ആനന്ദമുണ്ട്, അത് നിരുപാധികമായ ആനന്ദമാണ്. ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റിയ ആനന്ദമാണ്, അതിൻ്റെ സ്വരൂപം ആനന്ദമാണ്. അറിയുമ്പോൾ പിന്നെ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാനുള്ള ജിജ്ഞാസ നിശ്ചയം. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ജിജ്ഞാസ ഇല്ല, അറിയാനുള്ള ജിജ്ഞാസ ഇല്ല. പിന്നെ സമാധി പോയെന്തിനും അറിയുന്നു. അറിയുന്നു. അപ്പോ പ്രപഞ്ചമോ, സമാധി ഇരിക്കുന്നതാണ് പ്രപഞ്ചാനുഭവം. പ്രപഞ്ചത്തിൻ്റെ അനുഭവമേ ഉറക്കം പോലെ. വീണ്ടും അയാൾ സമാധി വിടുമ്പം പ്രപഞ്ചാനുഭവം. സമാധിയിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം അയാൾ സമാധിയിൽ പ്രപഞ്ചാനുഭവം ഇല്ലാത്തതുകൊണ്ട് അയാൾ പറയുകയാണ് ഈ പ്രപഞ്ചാസത്യമാണ്. കാരണം അവിടെ ഇല്ലായിരുന്നു. തത്വജ്ഞാനി അങ്ങനെയല്ല. അയാള് പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ അറിയുന്നു ഈ പ്രപഞ്ചാസത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കാലത്തിലും നിലനിൽക്കുന്നു. മൂന്ന് കാലത്തിലും നിലനിൽക്കാത്തതാണ് പ്രപഞ്ചം. അതുകൊണ്ട് അത് അസത്യമാണ്. ബ്രഹ്മസത്യമാണ്, പ്രപഞ്ചം അസത്യമാണെന്നാണ് നിശ്ചയിക്കുന്നത്. വിവേകം എന്ന് പറയും ഇവിടെ. സമാധിയിലെ വിവേകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൃത്തി. തത്വജ്ഞാനത്തിന്റെ വിവേകം എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചറിവ്. നമ്മുടെ വ്യത്യാസം അപ്പോ അയാൾ സ്വയം തന്നെ കുറിച്ച് അറിയുന്നു, ഞാൻ മുക്തനാണ്, ഇനി മുക്തിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. പ്രപഞ്ചത്തെക്കുറിച്ച് എങ്ങനെ അറിയുന്നു? അത് ബ്രഹ്മസ്വരൂപത്തിലാണെങ്കിൽ അത് സത്യമാണ്, ബ്രഹ്മത്തിൽ നിന്ന് അന്യമാണെങ്കിൽ അത് മിഥ്യയാണ്. രണ്ടു തരത്തിലും മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെയുള്ള ശരിയായ ജ്ഞാനം, അതിന് സമ്യക് ജ്ഞാനമാണ്. ശരിയായ ജ്ഞാനമുള്ള ഒരാളാണ് പിന്നെ സമാധി പോവുക, തിരിച്ചു വരിക, ഇതിനൊന്നിൻ്റെ ആവശ്യമില്ല. ആനന്ദത്തെ അന്വേഷിക്കുക, ആനന്ദത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുക. എല്ലാ ആഗ്രഹങ്ങളും തീർന്നു പിന്നെ ഇതിന് ആനന്ദത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചം അസത്യമാണെന്നറിയുന്നു. അത് ജാഗ്രതയിലിരുന്ന് തന്നെ അറിയുന്നു. തത്വജ്ഞാനവും ജാഗ്രതയിൽ തന്നെ, സമാധിയിലാണ്. സമാധിയുടെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞത് സമാധിയിലെ സംഭവിക്കും. ആ ഒരവസ്ഥയിൽ വ്യത്യസ്തമായ അറിവ് എപ്പോഴാണോ അപ്പോഴേ സംഭവിക്കും. തത്വജ്ഞാനം അങ്ങനെയല്ല, കൊണ്ടുവന്നിരിക്കുമ്പോൾ തന്നെ സംഭവിക്കും. ഒരു സമാധിയുടെ ആവശ്യം. ഇങ്ങനെ രണ്ട് കാഴ്ചപ്പാടും. ദുഃഖം നിവൃത്തി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ തത്വത്തെ അറിയുന്നു, മനസ്സിലാക്കുന്നു, ഞാൻ നിത്യ ശുദ്ധ ബുദ്ധ മുക്തനാണ്, എന്നിൽ മൂന്ന് കാലത്തിലും ദുഃഖം ഇല്ല എന്നറിയുന്നു. അതാണ് ദുഃഖ നിവൃത്തി. ദുഃഖം ഇല്ലല്ലോ, പിന്നെ അത് നിവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിൽ ദുഃഖം ഉണ്ടെങ്കിലേ അത് നിവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ആത്മാവിന് ദുഃഖമുണ്ടോ? അതറിഞ്ഞാൽ അതാണ് ദുഃഖ നിവൃത്തി. ആത്മാവിൻ്റെ സ്വരൂപം തന്നെ നിത്യനിവൃത്തമാണ്. ദുഃഖം എന്നൊന്നുമായി നിവർത്തിച്ചിരിക്കുന്ന ആണെന്നറിഞ്ഞാൽ പിന്നെ ദുഃഖം നിവർത്തിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നു. അതാണ് ആത്യന്തിക ദുഃഖം നിവൃത്തി. അതാണ് തത്വജ്ഞാനത്തിൻ്റെ വഴി, അല്ലെങ്കിൽ സമ്യജ്ഞാനത്തിൻ്റെ വഴി, മറ്റ് സമാധിയുടെ വഴി. രണ്ട് വഴിയുണ്ട്. പിന്നെ ഈ പറയുന്ന ഇപ്പം വിശ്വം വിവേക ദശ ഇങ്ങനഴിഞ്ഞു എന്ന് പറയുന്നു. സമാധിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിനോട് ബന്ധപ്പെടുത്തിയാണ് മുമ്പ്. അല്ല ഇനി അതിനോട് ബന്ധപ്പെടുത്താതെ ഇത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ വിവേക ദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനം. വിവേക വ്യത്യസ്തമായെന്ന് വെച്ചാൽ തത്വജ്ഞാനം. അവിടെയൊക്കെ തത്വജ്ഞാനമായിട്ട് എടുക്കുന്നു. സമാധിയിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. ഒരാൾ സമാധി പോയിട്ട് തിരിച്ചു വന്നാലും തത്വജ്ഞാനിയാണെങ്കിലും രണ്ടുപേർക്കും പ്രപഞ്ചമുണ്ടല്ലോ. അപ്പൊ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അയാൾ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ജ്ഞാനം, അതിനാണ് പ്രാധാന്യം. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സമാധിയുടെ സ്മൃതിയില്ല, ഓർമ്മയില്ല. സമാധി ഇരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ഉണർന്നു വരുമ്പോൾ സമാധിയുടെ സ്മരണയുണ്ട്, ആനന്ദത്തെ സ്മരിക്കുന്നു. അപ്പോ ഇപ്പോ നല്ല പാൽപ്പായസം കുടിച്ചു നമ്മൾ, പിറ്റേ ദിവസം അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം വരത്തില്ലേ? ഹായ് എന്ത് രസം! അപ്പോഴും സ്മരിക്കുമ്പോഴും ആനന്ദമാണ്. അതുപോലെ സമാധിസ്ഥൻ എന്താണ്? സമാധിയിൽ ആനന്ദം അനുഭവിച്ച് ജാഗ്രതത്തിലേക്ക് വന്ന് അതിനെ കൂടി സ്മരിച്ചാലും ആനന്ദമാണ്. എന്തൊരു സുഖമാണ്, എന്തൊരു സുഖം, എന്തൊരു സുഖമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൂടെ ഇരിക്കാൻ പറ്റുമോ? അയാൾ എന്ത് ചെയ്യും? എന്തൊരു സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. നമ്മുടെ മുറിക്കകത്ത് ഒരു ഭരണി നിറയാൻ നമുക്ക് ഇഷ്ടമുള്ള, ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, മധുരമുള്ള ഒരു സാധനം ഇരിക്കുന്നു. കൊണ്ടുവച്ച ഒരാൾ, നമ്മളതിൽ നിന്ന് ഒരു ശകലം എടുത്ത് കഴിച്ച് ബാക്കി അടച്ചങ്ങോട്ട് വെച്ച് മുറി തന്നെ ഇരിക്കണം. നമുക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? അല്പം കഴിയുമ്പോൾ ശകലം എടുത്ത് കഴിക്കാൻ തോന്നും, വെറുതെ ഇരിക്കരുത്, ഒന്ന് കഴിച്ചേക്കാം. അത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് തോന്നും? അത് എന്നെ തോന്നും തീരുന്നതുവരെ എന്ത് ചെയ്യും? കുറേശ്ശെ കുറേശ്ശെ കഴിച്ചോണ്ട് തീരുന്നത് വേറെ അതുകൊണ്ട് അസുഖമൊന്നും ഉണ്ടായില്ല. ആ പിന്നെ വിചാരിക്കും എന്തായാലും ഇതങ്ങ് തീർത്തയ്ക്കാം എന്ന് വിചാരിക്കും. ഇതുവരെയാണ് സമാധി പോയിട്ട് വരുന്നത്. അയാൾ മധുരം അനുഭവിച്ചുകൊണ്ടായാലും എന്ത് വരുന്നു? അയൽക്കൂടെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? സമാധിയിലേക്ക്. അതിൻ്റെ വ്യത്യാസം. അപ്പൊ ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. അല്ല, തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം വിവേകം കൊണ്ട് നശിച്ചെന്ന് പറഞ്ഞാൽ എന്താണോ, പ്രപഞ്ചം ഇല്ലാതാകുന്നില്ല, പ്രപഞ്ചം അനുഭവപ്പെടാതിരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പ്രപഞ്ചം അനുഭവിക്കുന്നുണ്ട്, അനുഭവപ്പെടാതിരിക്കുന്ന ഉറക്കത്തിൽ സമാധിയായിട്ടില്ല, പിന്നെ പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല. തത്വജ്ഞാനം പ്രപഞ്ചം അനുഭവപ്പെടാതിരുന്നു തത്വജ്ഞാനിക്ക് പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്, അനുഭവപ്പെടാതിരിക്കുകയല്ല. പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ അയാൾ എന്തറിയുന്നു? അത് അസത്യമാണെന്നറിയുന്നു. ഇനി സമാധി പോയിട്ട് വന്ന ആളും പ്രപഞ്ചം അനുഭവപ്പെടുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ട് സമാധി പോയാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തുവരും? പ്രപഞ്ചം അനുഭവപ്പെടും. അപ്പോഴും അയാളും അറിയുന്നത് എന്താണോ സത്യം. തത്വജ്ഞാനി സമാധി പോകാതെ തന്നെ അറിയുന്നു പ്രപഞ്ചം സത്യമല്ല. ഒരാൾ സമാധി പോയിട്ട് വന്നിട്ട് അറിയുന്നു പ്രപഞ്ച സത്യമുണ്ട്. ഒരാൾ സമാധി പോകാതെ ജാഗ്രതയിൽ ഇരുന്ന് തന്നെ അറിയുന്നു പ്രപഞ്ച സത്യം. പിന്നെ സമാധി പോയിട്ട് വന്ന ആളാണെങ്കിലും പ്രാരബ്ധം കൊണ്ട് വരുന്നതെല്ലാം അനുഭവിക്കേണ്ടി വരും. പ്രാരബ്ധം കൊണ്ട് വരുന്ന സുഖദുഃഖാദികളെല്ലാം അത് അസത്യമാണ് എന്നൊക്കെ അറിഞ്ഞാലും ശരി, അസത്യമായ അനുഭവങ്ങളുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം വേണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? സമാധിയിലേക്ക്. ഇനി തത്വജ്ഞാനിക്കാണെങ്കിലോ അയാൾക്കും ഇതൊക്കെ അറിഞ്ഞാലും ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കേണ്ടി വരും, സുഖദുഃഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ സമാധി പോവും? ഇല്ല. പിന്നെ അയാൾ എന്ത് ചെയ്യും? അന്നും ആത്മാവിലില്ല എന്ന് അയാൾ അറിയുന്നു. തന്നെ ബാധിക്കുന്നുണ്ടെന്നല്ല, തൻ്റെ ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം ബാധിക്കും, പക്ഷെ താൻ ആരാണ്? ആത്മാവ്. ആത്മാവിൽ ഇതൊന്നും ഇല്ലാന്ന് അയാൾ അറിയും. അതാണ് നമ്മുടെ വ്യത്യാസം. പിന്നെ ഏത് പക്ഷത്ത് ചേർന്നു ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. സമാധിയുടെ പക്ഷത്തേക്കണോ അതോ തത്വജ്ഞാനിയുടെ പക്ഷത്തേക്ക്? സമാധിയുടെ പക്ഷത്ത്. സമാധിയുടെ പക്ഷത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നല്ലവണ്ണം യോഗം പരിശീലിക്കണം, ധ്യാനം പരിശീലിക്കണം. പരിശീലിച്ച് പരിശീലിച്ച് പരിശീലിച്ച് സമാധി പോകണം. വെറുതെ നിന്നാൽ പോരെ, വാര പിടിച്ചാൽ പോരെ, സമാധിയിലെത്തിച്ചേരണം. എന്നിട്ട് പിന്നെ അവിടെ ഇങ്ങോട്ട് വരിക, തിരിച്ചു പോവുക, വരിക, തിരിച്ചു പോവുക, അങ്ങനെ അഭ്യസിച്ചുകൊണ്ടേയിരിക്കും. വളരെ സിമ്പിളാണ്. നിങ്ങളൊക്കെ വിചാരിച്ച് നാളെ തന്നെ നടക്കും, ഇതന്നെ ഞാൻ പറയുന്നു. നമ്മുടെ പ്രയാസം പരിശ്രമിക്കണമെന്ന് വേണം. കർമ്മങ്ങളെല്ലാം അവസാനിക്കുക എന്ന് പറയുന്നത് ചാകുമ്പോൾ. ചാകുന്നത് വരെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട എന്ന് തോന്നുന്നതും കർമ്മം കൊണ്ടാണ്. ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? കർമ്മം കൊണ്ടാണ്. ഇതെല്ലാം കർമ്മമാണ്. ഒന്നും ചെയ്യണ്ട എന്ന് തോന്നുന്നത് നമ്മുടെ അലസത. ഒന്നും ചെയ്യണ്ട, അത് കർമ്മം കൊണ്ട് തന്നെ. ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ട്? കർമ്മം കൊണ്ട് തന്നെ. ഈ കളി അവസാനിക്കണമെങ്കിൽ എപ്പോ വേണം? ചാകണം. ചത്തുകളെ അങ്ങനെ എന്താണ്? എന്താണ് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും. പ്രാരബ്ധം വെച്ചവന് ചത്തു. പ്രാരബ്ധം നശിക്കുന്നതിനാണ് ചത്തു പോകാം എന്ന് പറയും. സത്ത് നശിക്കുന്നില്ല. സത്ത് എന്ന് പറയുന്ന ആത്മാവ് നാശമാണ്. സത്ത്, സത്ത് എന്ന് പറയുന്ന ആത്മാവ് അത് നശിക്കില്ല. അത് നിത്യമാണ്. അതെങ്ങും പോകുന്നില്ല, വരുന്നില്ല. നമ്മൾ സാധാരണ പോയി പോയി എന്ന് പറയുന്നത് പ്രാണൻ പോയതിനാണ് പറയുന്നത്. പ്രാണൻ പോയി എന്ന് പറയുന്നത് ചത്തുപോയി. നമ്മൾ വിശ്വസിക്കുന്നു മരിക്കുമ്പോൾ ഒരു പ്രാണൻ പോകുന്നു അല്ലെങ്കിൽ ജീവൻ പോകുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ അടുത്ത് അതിൽ പറയുന്നു. ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് ഇതൊന്നും പോകുന്നില്ല, വരുന്നുമില്ല, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അത് ഒന്നും പോകുന്നില്ല. പ്രാരബ്ധം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ജന്മത്തിന് കാരണമായ പ്രാരബ്ധ കർമ്മം, പ്രാരബ്ധ കർമ്മ സംസ്കാരം. അത് നമ്മൾ ഈ ജന്മം അനുഭവിച്ച് തീരുമ്പോൾ ആ സംസ്കാരം തീർന്നു എന്നാണ്. അപ്പൊ നമ്മൾ ചത്തുപോകും, പിന്നെ ഒന്നും ചെയ്യണ്ട. അലസന്മാർക്ക് സമാധി ഇല്ലല്ലോ. അഭിനയിക്കുന്നത് മിടുക്കന്മാരൊക്കെ അഭിനയിക്കും, അലസന്മാർ മാത്രമാണ്. സ്വാമിമാരൊക്കെ ഞാൻ കൊണ്ട് വളർത്തി ഇങ്ങനെ വല്ലാത്ത മുഖമുഖത്തിൽ കനപ്പിച്ച് ഭക്തന്മാരെ കാണുമ്പോഴത്തേക്ക് സമാധി ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ എന്നൊക്കെ ഭാവിക്കാറുണ്ട്. ഇതുവരെ സമാധിയില്ലായിരുന്നു. പണ്ടുപിടുത്തെ ഒരു സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് മനസ്സെപ്പോഴും സമാധി പോകുന്നു, അത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ കലാകൗമുദിയൊക്കെ വായിച്ചിരിക്കുകയാണ്. കലാകൗമുദി വായിച്ചിട്ടാണ് ഇവിടുത്തെ പഴയ കലാകൗമുദി വായിച്ചിട്ടാണ്. എന്താ പഴയ കാലം? അന്ന് മൊബൈലില്ല. എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കലാകൗമുദിയൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുള്ള മനസ്സിലെങ്കിൽ അത് പൊക്കണി മനസ്സും കൊണ്ട് പോകാതെ ഞാൻ പിടിച്ച് നമ്മളതൊക്കെ വാദം പറഞ്ഞ് വായം പഠിച്ചിരുന്നു വിശ്വസിച്ചു പോയി. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറും മണ്ടനായി. ചിലപ്പോൾ ശരിയായിരിക്കുന്നുണ്ട്, ശരിയായിരുന്നു. കലാകൗമുദി വായിച്ചില്ലെങ്കിൽ മനസ്സവിടെ പോകും, സമാധി പോകും. അതുകൊണ്ട് കലാകൗമുദി വായിക്കും. ഈ കലാകൗമുദി വായിച്ച് മനസ്സിന് കൊടുക്കണമെന്നിട്ട് എന്ത് ചെയ്യാനാണെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ പറയുന്നതെന്ന് വിശ്വസിക്കുക. അങ്ങനെയൊക്കെ പറയുന്നവരും എന്താണ് കേട്ടില്ല ഇങ്ങനെ അനുഭവം ആൾക്കാരെ പറ്റിക്കാൻ പറയണമെന്ന് പറയാം. അതാളാ തീരുമാനിക്കുന്നത്, പറയുന്ന ആളല്ല. കേൾക്കുന്ന ആളിന് രണ്ട് നിലപാട് കൊടുക്കാം. ഒന്നെന്ത് പറയാം, എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണമെന്ന് പറയാം, അല്ലെങ്കിൽ വിശ്വസിക്കാം, ഞാൻ നേരത്തെ വിശ്വസിച്ചത്. രണ്ട് നിലപാട് കൊടുക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം, വേറെ ഒക്കെ പറഞ്ഞുതരാൻ പറ്റില്ല. അങ്ങനെ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണമെന്ന് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. അങ്ങനെ ആരും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചോളും, അങ്ങനെ നിയമം. അത് നമ്മുടെ ഇഷ്ടമാണ്, വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം. ഈ പറയുന്ന ആളോട് നമുക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വിശ്വസിക്കാം. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പറയാം വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. അതൊക്കെ അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല വിശ്വസിക്കുക അല്ലേ നിവർത്തിയിടുന്നു, നിവർത്തിയിടുന്നു. പിന്നെ സ്വാമിമാർ ആരെങ്കിലും സമാധി ഉണ്ടെന്ന് നമ്മൾ വിളിച്ചിരുത്തി പറയണമെങ്കിൽ അംഗീകരിച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ നിലനിൽപ്പ് പ്രശ്നമായി തീരും. അംഗീകരിക്കാത്തവന്മാരിവിടെ വേണ്ട. അംഗീകരിക്കാത്തവരോട് നിർത്ത്. അങ്ങനെ പറയണമെങ്കിൽ സമ്മതിച്ചോളൂ, അല്ലെങ്കിൽ സ്വാമിയെ പോലെ ഒരു സമാധി വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. ഒരാളുടെയും വ്യക്തിനിഷ്ഠമായ എന്തെങ്കിലും അനുഭവം, അസുഖമോ ദുഃഖമോ എന്തോ ആയിക്കോട്ടെ, അത് അയാളെ പോലെ മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല, ഊഹിക്കാനേ പറ്റും. ഏതനുഭവമാണ് നമുക്ക് മനസ്സിലാകും. ഒരാളെന്ന് പറയണു എനിക്ക് നിന്നോട് യാതൊരു വിരോധമില്ലെന്ന് പറയാം, നമുക്കറിയാൻ പറ്റും അവന് വിരോധമുണ്ടോ ഇല്ലയെന്ന്. പറ്റുമോ? അവൻ്റെ ഉള്ളിൽ വിരോധം വെച്ചിട്ടാണെങ്കിൽ പറയും ഒരു വിരോധമില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സമാധി, നമുക്കിപ്പോ ഇത് വായിക്കുമ്പോൾ ഇതൊരു കഥ പോലെ മനസ്സിലാവും, സമാധി കഥ. എന്തുകൊണ്ട്? ആർക്ക്? സമാധിയുടെ അനുഭവം ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് ഒരാൾ വേറെ ആൾ പറയുന്ന സമാധി എന്ന് പറയും, അതൊരു കഥ പോലെ ഇല്ല. അത്രേ പറയാൻ പറ്റും. ഇനി സമാധി ഉണ്ടായാൽ പോരാ, ഈ പറയുന്ന സമാധി ഉണ്ടാവണം. സമാധി പലതരത്തിൽ ഉണ്ടാവും, അതൊന്നും ഉണ്ടായാൽ പോരാ. ഇവിടെ പറയുന്ന സമാധി ഉണ്ടാവണം, അഖണ്ഡാകാര വൃത്തി ഉണ്ടാവണം. കേട്ടാൽ തന്നെ പേടിച്ചു പോകുന്ന വൃത്തിയാണ്. പേര് തന്നെ ഭീകരമാണ്. അങ്ങനെ ഒരു വൃത്തി ഉണ്ടാവണം. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്നത് വേണ്ടാന്ന് വിചാരിക്കും, ഇത്രയും അഖണ്ഡം വേണ്ടാന്ന് വിചാരിക്കും. പേര് തന്നെ പേടിപ്പിക്കുന്നു. പിന്നെ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരാൾ അതിന് വേണ്ടി ഇങ്ങനെ പരിശ്രമിക്കണം. പരിശ്രമിച്ചു കഴിഞ്ഞാൽ കുറെ കാലം പരിശ്രമിച്ച് മൂക്ക് മുറിച്ച ശിഷ്യന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട. സമാധിക്ക് വേണ്ടിയിട്ട് ഒരാളൊരു ഗുരു ആശ്രമത്തിൽ ചെന്നു, അവിടെ ശിഷ്യന്മാരെ കഴിക്കുന്നു, എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് എല്ലാ ശിഷ്യന്മാരും. അപ്പൊ ഇയാളോട് എന്തിനാ വന്ന്? സമാധിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ഗുരു സമാധിയുടെ ആളാണ്, ഗുരുവിന് സമാധിയുണ്ട്, ഗുരുവിനെ പോയി കൊണ്ടാവും. അപ്പോ ഇയാൾ നേരെ പോയി ഗുരുവിനെ കണ്ടു, സമാധി വേണമെന്ന് പറഞ്ഞു. നാളെ വരാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നാളെ സമാധി, നാളെ തന്നെ കിട്ടും, ഒരു സെക്കൻഡ് അങ്ങോട്ട് അങ്ങോട്ട് മാറില്ല എന്ന് പറഞ്ഞു. ഇയാൾ രാവിലെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരു എന്ത് ചെയ്തു? ഈ പഴയകാലത്ത് ഷേവ് ചെയ്യുന്ന കത്തിയുണ്ടല്ലോ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഡാഷ് ഇങ്ങനെ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി വെച്ചിട്ടയാളെ മൂക്കിന്റെ അറ്റം അങ്ങ് മുറിച്ചു. ഇയാള് നിലവിളിച്ചുകൊണ്ട് പുറത്തിയാണ്, പുറത്ത് ആളുണ്ടായിരുന്നു, അവർ പിടിച്ച് മരുന്നൊക്കെ വെച്ച് ഒരു മാസ്കും വെച്ചു കൊടുത്തു. ചോദിച്ചു എന്തായി ചെയ്തത്? ഞാൻ സമാധി വന്ന് എന്റെ മൂക്ക് മുറിച്ചത്. അപ്പൊ ശിഷ്യന്മാരെ ഒഞ്ഞിഞ്ഞ ഒരു കാര്യം മനസ്സിലാവും, എന്താണ്? നിനക്ക് സമാധി ഉണ്ടായും ഇല്ല, മൂക്ക് പോയ പോയി, മൂക്കെന്തായാലും പോയി, ഇനി മാസ്ക് വെച്ചേ ജീവിക്കാൻ പറ്റും. സമാധി കിട്ടിയോ? ഇല്ല, മൂക്കെന്തായാലും പോയി, സമാധി കിട്ടിയില്ല. അപ്പൊ ഇനി എന്താണ് നീ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യം? മാസ്ക് വയ്ക്കണം, അതുകൊണ്ട് മാത്രമായി. സമാധി കിട്ടിയെന്ന് പറയണം ഞങ്ങളെപ്പോലെ തന്നെ. നീ ഒന്ന് ചോദിച്ചപ്പോ ഞങ്ങളെന്താ പറഞ്ഞ? ഞങ്ങൾക്ക് സമാധി ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് ഇനി തന്നെ പറ്റിയത് അതാ മാസ്ക് പൊക്കി കാണിച്ചു കൊടുത്ത. ഇത് കണ്ടാ, ഞങ്ങൾക്ക് ആർക്കും പൂക്കില്ല, ആ മാസ്ക് വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സമാധി ഉണ്ടോണ്ട് അതെങ്ങനെയാ സമാധി കിട്ടുക? എനിക്ക് എന്ത് തരുന്ന പരിപാടി? ഇത് തന്നെയാണ് പരിപാടി. എന്ത് ചെയ്തു? മൂക്ക് മുറിഞ്ഞ പിന്നെ എന്ത് പറയണം? സമാധി. അതുപോലെ ശിവഗിരി വന്ന് ഈ വേഷമൊക്കെ കെട്ടി തലയും മുട്ടയടിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞോളൂ? എന്ത് പറയുന്നു? സമാധി. എന്തായാലും മൂക്ക് പോയി, എന്തായാലും മൂക്ക് പോയി, ഇനി സമാധി കൂടെ പോയാൽ ഡബിൾ നഷ്ടമാണ്. പരസ്പരം എല്ലാവർക്കും അറിയാം, പറയേണ്ട കാര്യമില്ലല്ലോ. ആദ്യം കൂടെ വരുമ്പോൾ സ്വാമിമാരൊക്കെ സമാധിയുടെ കഥകളൊക്കെ പറയും. അപ്പൊ മനസ്സിലാകുമ്പോൾ ഇതൊക്കെ മൂക്ക് മുറിഞ്ഞിരിക്കുകയാണ്, മൂക്ക് പോയവരാണ് ഇതൊക്കെ. ഇന്ന് നമ്മൾ വിചാരിച്ചു, പിന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ പെട്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സമാധി ഉണ്ടെന്ന് പറയണം. മറ്റുള്ളവരെ പോലെ തന്നെ ഞാൻ സ്വാമിക്ക് എത്ര പേരെടുത്ത് പറയുന്നുണ്ട്. ആണവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഈ കൊറോണ കഴിഞ്ഞിട്ട് പലരെയും അഡ്രസ് ചെയ്യില്ല, ഇപ്പൊ ഉണ്ടോ പോയോ. പലരെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്, ഇയാളെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട്. പന്മനയിൽ ഞാൻ പറഞ്ഞ ആ കുമ്പളത്തിന്റെ സമാധി എല്ലാ ദിവസവും കുളക്കു വയ്ക്കണം എന്നെ കിട്ടത്തില്ല. ഇവിടെ ഇതാണ് ഇവിടുത്തെ ചടങ്ങ് എന്ന് പറഞ്ഞു. ഇവിടെ അറിയാമല്ലോ, ഇതിന് കുളക്കു വയ്ക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല. പുള്ളിയുടെ രീതി അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാണ് തമാശക്ക്. പുള്ളി അത് സീരിയസ് ആയിട്ടാണ്. അന്ന് തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്തു. പിന്നെ ഒരു വേറെ ആ എനിക്ക് കത്തെഴുതാൻ പൈസ വേണം. ഒരിക്കലും കണ്ടെ വേറൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസത്തിന് തരത്തിലുള്ള കാര്യങ്ങളാണ്. പരിഹസിക്കുകയല്ല, വിശ്വാസമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. മനസ്സിലല്ല, മനുഷ്യന്റെ വിശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരാൾക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കുക, അതൊക്കെ അവരവരുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടം. മനുഷ്യന്റെ മനസ്സിനെ സംബന്ധിച്ചിട്ട് മനുഷ്യന്റെ പല മനസ്സ് പലതരത്തിലാണ്. മനുഷ്യന്റെ മനസ്സ് പലതരത്തിൽ എന്തുകൊണ്ട് വന്നു? കർമ്മം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്, നമുക്കറിയത്തില്ല. മനുഷ്യന്റെ മനസ്സ് പലതരത്തിൽ ഒന്നില്ല. അങ്ങനെ ഇത്രയും കാലം ഞാൻ പറയുന്ന കേട്ടിട്ട് ഇത് മനസ്സിലായിട്ടില്ല. നിങ്ങളാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യം. നമ്മുടെ കോളത്തിലൊരു ബ്രഹ്മവിദ്യാലയം തുടങ്ങിയാൽ അവിടെ അവർ ഇന്നും മനസ്സിലാക്കും. മനുഷ്യന്റെ മനസ്സ് വ്യത്യസ്തമായിരിക്കുന്നു, ഓരോരുത്തരുടെയും ബ്രെയിൻ വ്യത്യസ്തമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളെ തലയ്ക്ക് ഇത് പിടിക്കുന്നില്ല? നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ ആയിപ്പോയി. എന്റെ ബ്രെയിൻ അല്ല നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ ബ്രെയിൻ അല്ല വേറെ ആളുടെ ബ്രെയിൻ. നമ്മളെയൊക്കെ ബ്രെയിൻ വേറെ വേറെ ആയതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വികാര വിചാരങ്ങളെല്ലാ ചിന്തകളും എന്തിനു, നമ്മുടെ പ്രവൃത്തി പോലും വേറെ വേറെ ആയിരിക്കുന്നു. ഇതെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ ബ്രെയിനാണ്. അത് നമ്മുടെ വിശ്വാസം. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അനുഭവം. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പൂർവ്വജന്മങ്ങളുണ്ടായിരുന്നു, ആ ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെ ആയിരുന്നു. ഈശ്വരത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ബ്രെയിൻ നമ്മൾ വിശ്വസിക്കുന്ന കാര്യമില്ല. പിന്നെയോ നമ്മുടെ ഈ ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനം, ഇതാണ് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെ വിചാരങ്ങളെ കാമത്തെ ക്രോധത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ഈ സാധനമാണ്. ഇപ്പൊ ഉറക്കം വരുന്നു, എന്തേ ഇതാ പറയുന്നത് ഉറങ്ങണം എന്ന് ഈ ബ്രെയിനാ പറയുന്നു. അപ്പോഴാണ് നോക്കിങ്ങനെ ഉറക്കം വരുന്നു, ചൂടാണെന്നിരിക്കണം, ബ്രെയിനാണ് പറയുന്നത്. അതാ ചെയ്യുന്നത് ഇതല്ല. അതിനപ്പുറം നമുക്ക് ഒരുപാട് കാര്യം വിശ്വാസങ്ങളുണ്ട്. എല്ലാ മനുഷ്യനും വിശ്വാസങ്ങളുണ്ട്, അവന് വേണ്ടിയതായ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അത് അങ്ങനെ ഇരുന്നുണ്ട്, വിശ്വാസത്തോടെ ഇരുന്നു. എന്നാലും നമുക്ക് ആദ്യം നമുക്ക് പ്രത്യക്ഷമായി നമുക്ക് അനുഭവമുള്ള കാര്യത്തെ ആദ്യം എടുക്കണം, പിന്നെ വിശ്വാസത്തിലേക്ക് പോകണം. എവിടെയാണ് വിശ്വാസം വരുന്നത്? അതും അറിയില്ല. എത്രയോ തവണ ഞാൻ പറഞ്ഞു, നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്താണ് മുൻജന്മത്തിൽ ഞാനൊരു ഈച്ചയായിരുന്നു പൂച്ചയായിരുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കത് അറിയില്ല. അതുകൊണ്ടാണ് അറിവില്ലാത്തടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അറിയാൻ പറ്റിയ കാര്യങ്ങൾ അറിയാനുള്ളതുകൊണ്ട് നമ്മൾ അറിയുക, ബാക്കിയുള്ള നമ്മൾ വിശ്വസിക്കുക. അത്രയും മനുഷ്യന് പറ്റും, ഇതെല്ലാം അറിയാൻ ആർക്കും പറ്റും. അതിനുള്ള ശേഷി നമ്മളെ ബുദ്ധിക്കില്ല, നമ്മുടെ ബ്രെയിനിലില്ല. അപ്പോ അറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും, ബാക്കിയെല്ലാം നമ്മൾ വിശ്വസിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അറിയുന്ന കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി? എനിക്കറിയാം എന്റെ ബ്രെയിൻ അങ്ങനെ ആയി. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഈച്ചയായതുകൊണ്ടാണോ ഞാനിപ്പോ ഇങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല. വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കും. അതുകൊണ്ടിപ്പോ ഞാൻ പറയണം, എന്റെ സമാധിയെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കറിയില്ലാത്തതുകൊണ്ട് എന്നാൽ തള്ളിക്കളയും ചെയ്യാം, രണ്ടും ചെയ്യും. അത് നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യം. അല്ല, ഇനി പറയണം എനിക്ക് സമാധിയുണ്ട്, ശരി, എന്ത് അഖണ്ഡാകാരവൃത്തിയാണ്, അതല്ല. പിന്നെയോ വേറെ എനിക്കൊരു സമാധിയുണ്ട്. ആ വേറെ സമാധി ഉണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട് സമാധി ഉണ്ട്? എന്താണ് കാരണം? എന്താ സമാധിക്ക് കാരണം? നമ്മുടെ ബ്രെയിൻ തന്നെ. നമ്മൾ ചിരിക്കുന്നതും കരയുന്നതും വർത്തമാനം പറയുന്നതും ഒക്കെ നമ്മുടെ ബ്രെയിൻ തന്നെയാണ് കാരണം. ചിന്തിക്കുന്നുമല്ല. നമുക്ക് സമാധി ഉണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ബ്രെയിൻ തന്നെ. അതിന്റെ പ്രവർത്തനങ്ങളുണ്ട് പലതും നടക്കുന്നു. നമ്മുടെ ഉള്ളിൽ പല പല കാര്യങ്ങളും നടക്കും. ചിലത് നമുക്ക് അനുകൂലമെന്ന് തോന്നും, ചിലത് പ്രതികൂലമെന്ന് തോന്നും, ചിലത് നല്ലതെന്ന് വിചാരിക്കും, ചിലത് മോശമെന്ന് വിചാരിക്കും. ആ വിചാരങ്ങളും ബ്രെയിൻ തന്നെ ഉണ്ടാക്കുന്നു. ബ്രെയിനിന്റെ പ്രവർത്തനം. അതിനപ്പുറം നമുക്ക് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അത് നമ്മുടെ വിശ്വാസം, നമുക്ക് വിശ്വസിക്കും, കുഴപ്പമില്ല. എല്ലാം അറിയാൻ പറ്റില്ലല്ലോ, അപ്പൊ കുറേയൊക്കെ വിശ്വസിക്കേണ്ടത്. ചാതവാന്മാർക്ക് ബ്രെയിനിനെ കുറിച്ച് അറിയില്ലേ, അന്ന് അവർക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത്. ഈ ബ്രെയിനിനെ കുറിച്ച് അറിയുന്നതെങ്കിൽ നമ്മുടെ ഒരു ഋഷിമാർക്കും അറിയില്ലേ. നമ്മുടെ സർവജ്ഞന്മാരായ ഒരു ഋഷിമാർക്കും ബ്രെയിനിനെ കുറിച്ച് അറിയില്ല. പതഞ്ജലിക്കറിയില്ല, വ്യാസനറിയില്ല, ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു. ബ്രെയിനിനെ കുറിച്ച് പഠിച്ചൊക്കെ ന്യൂറോ സയൻസ് ആധുനികമായ അവരാണ് പറഞ്ഞത്. ഇതിന് ആയുർവേദത്തിൽ പോലും ബ്രെയിനില്ല. ആയുർവേദത്തിൽ പോലും എന്തില്ല, ബ്രെയിനിനെ കേന്ദ്രമാക്കിയുള്ള ഒരു പഠനമോ ചികിത്സയോ ഒന്നുമില്ല. മനസ്സെല്ലാവർക്കും മനസ്സിനെ കുറിച്ച് ഒരുപാടൊക്കെ പറയും. മനസ്സിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട്. അവിടെ ബ്രെയിൻ വരുന്നില്ല. ബ്രെയിൻ എന്ന് അങ്ങനെ എന്ന് പറയണം, ബ്രെയിൻ മാത്രം ഇതാ സർവം എന്ന് പറയാം. മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിൻ വരട്ടെ, കൊണ്ടേ പറയുന്നതല്ല. മനോമാത്രം ഏത് സർവം എന്ന് പറയുന്ന വാസിഷ്ഠത്തെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഗുരു. അത് ദർശനമാനി എഴുതിയിരുന്നതാണ് വാസിഷ്ഠത്തിന്റെ സിദ്ധാന്തം. വാസിഷ്ഠത്തിൽ ഇത് തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനോമാത്രം ഏത് സർവം. ബ്രെയിന് വാസിഷ്ഠം എഴുതിയാണ് ബ്രെയിനിനെ കുറിച്ച് അറിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെ പഴയ ആൾക്കാർ പറയുന്നത് തല ചോറ്. അവർ വിചാരിച്ച് ചോറ് പോലെ എന്തൊരു സാധനം ഉപയോഗമില്ലാത്തതാണ്. ഇനി പേരേണ്ട കൊടുത്താൽ തലച്ചോറ്. ഞാൻ എന്താണ് പഠിക്കാൻ ഒരു ക്ലാസ് എടുക്കുന്ന അത് തലച്ചോറെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ് താപ്പന്മാരും മുതാമാരും കൊണ്ട് അവർ പിന്നെ വന്ന് എന്നോട് ഒരു ദിവസം കൊണ്ട് ചോറ് ബ്രെയിനിൻ്റെ ഉള്ളിൽ ചോറുണ്ടോ? നമ്മളൊരു പുതിയ സിദ്ധാന്തം ഉണ്ടാക്കാൻ നോക്കും. ഇത്രയും പേരൊക്കെ കുറെ സിദ്ധാന്തം ഉണ്ടാക്കിയില്ലേ, ഒന്നുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും. ഇവരാരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ശ്രമിച്ചോ. മനസ്സിന്റെ സ്ഥാനം ന്യൂറോ സയൻസ് പറയുന്നു. ബ്രെയിൻ പൊതുവെ പഴയ കാലത്ത് നമ്മുടെ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഹൃദയമാണ് മനസ്സിന്റെ സ്ഥാനം. അങ്ങനെ കൊണ്ട് വിശ്വസിച്ചു ശങ്കരാചാര്യൊക്കെ പറഞ്ഞിരിക്കുന്നു മനസ്സിന്റെ സ്ഥാനം ഹൃദയമാണ്. അത് ഈശ്വരായിരിക്കുന്നു മനസ്സ്. മനസ്സ് ഹൃദയത്തിൽ ഇരിക്കുന്നു വിശ്വാസം. ചെണ്ട് പറയുന്ന തറകിയന്മാർ പറയുന്ന നാടിയക്കളെ ഉള്ളിലിരിക്കുകയാണ് സിദ്ധാന്തങ്ങൾ. പല സിദ്ധാന്തങ്ങൾ സിദ്ധാന്തങ്ങൾ നമ്മൾ പലതും വിശ്വസിക്കുന്നു. നമുക്ക് വിശ്വസിക്കാത്തവരും നമുക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം മറ്റുള്ളവർ നമ്മൾ പറയുന്നില്ലേ, അറിവുള്ളവർ പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അവരറിവുള്ളവരാണ് നമുക്കെങ്ങനെ അറിയാം? അവരറിവുള്ളവരാണ് നമ്മളെ വിശ്വാസം. നമ്മുടെ വിശ്വാസമാണ് നമ്മൾ വിശ്വാസം. അറിവുള്ളവർ പറയുന്നത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അറിവുള്ളവരെ നമ്മളങ്ങനെ മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസം അറിവുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നു അവരുടെ വാക്കിനെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ അറിവ്. അതുകൊണ്ട് ഇവിടെ രണ്ട് പക്ഷമാണ് ഞാൻ പറയുന്നത്. ഒന്നെന്താണെന്ന് തത്വജ്ഞാനത്തിന്റെ വഴി ആ രീതിയിലും ഇത് വ്യാഖ്യാനിക്കുക. ഇവിടെ സമാധി കൊണ്ടുവരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ സമാധി പക്ഷം ഏ രീതിയിലും മനസ്സിലാക്കും. സമാധി അവസ്ഥ അനുഭവിക്കുന്നവർക്ക് സയൻസ് എന്ന് വെച്ചാൽ ന്യൂറോ സയൻസ്. ന്യൂറോ സയൻസിന് അറിയാൻ പറ്റാത്ത എന്താണ്, ഇതുവരെ കണ്ടെത്താത്ത പല കാര്യങ്ങളും ബ്രെയിനിൽ കാണും. കാരണം എന്ന് വെച്ചാൽ ന്യൂറോ സയൻസ് ബ്രെയിനിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂറോ സയൻസ് ബ്രെയിനിനെ പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അത് മനസ്സിലാക്കാത്ത പല സംഗതികളും ബ്രെയിനിൽ കാണുമായിരിക്കും. അത് എത്രയോ സൂക്ഷ്മമാണ്. അത് എന്ത് ചെയ്യും, ക്രമേണ അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാം കണ്ടെത്തുമില്ല. അതൊന്നും പൂർണ്ണമായും മനുഷ്യനും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇത്രയേ പറയാൻ പറ്റൂ, ഇന്ന് കണ്ടെത്താത്തത് നാളെ കണ്ടെത്തും, പിന്നെ മറ്റന്നാൾ കണ്ടെത്തും. അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ന്യൂറോ സയൻസിന്റെ നിലപാട് അതാണ്, എല്ലാം കണ്ടെത്തി എന്നുള്ളതാണ്. ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കും, നാളെയും പഠിക്കും, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇതല്ലാതെ പിന്നെ വേറെ എന്താ പറഞ്ഞത്? സമാധിയുള്ളവർക്ക് സമാധി അവസ്ഥ അനുഭവിക്കുന്നവർക്ക് ഇതുവരെ അവർക്ക് ബ്രെയിനിനെ കുറിച്ച് അവർ കേട്ടിട്ടുമില്ല. പിന്നെ ഇല്ലേ അവിടെ നിറവ്? ഈ സഹസ്രാര പത്മം എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ നമ്മൾ സാറിന് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മൾ പടത്തി കണ്ടിട്ടുണ്ട്. പണ്ടങ്ങനെയല്ല, ആൾക്കാരെ യുദ്ധങ്ങളൊക്കെ അടക്കിയും വെട്ടിക്കൊല്ലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ തലയോടി പോയിട്ട് ബ്രെയിൻ ഇനി പുറത്തു വരും. പുറത്തു വരുമ്പോൾ അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ ഇരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരു പൂ പോലെ ഇരിക്കില്ലേ, അതിൻ്റെ ഒരു മേൽഭാഗം കണ്ട. ഇപ്പൊ നമുക്ക് ഫോട്ടോ കിട്ടും. ഈ കണ്ടിട്ടാണ് അവരെന്ത് പറഞ്ഞത്, സഹസ്രാര പത്മ. അതൊരു ഭാവന, മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു ഭാവന. ഇതിനെ ഒരു പത്മമായി കണ്ടുകൊണ്ട് പിന്നെ അവരെന്ത് ചെയ്തു, ഒരു ഭാവന ചെയ്താണ്. ഭാവന ചെയ്യുന്നെങ്കിൽ ഒരു ഇത് വേണം. അതിനാണ് ഈ തലച്ചോറ് കണ്ടപ്പോ അവർ പറഞ്ഞു, തല ഓട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തല ഒരു പൂ പോലെ ഇരിക്കുകയാണ്. രക്തം കൂടെ വരുമ്പോ എന്ന് പറയും, ചെന്താമര പോലെ ഇരിക്കും. അപ്പൊ ഇത് കണ്ടതിന് ശേഷം അവരെന്ത് ചെയ്തു, ഭാവനയും. സഹസ്രാര പത്മം എന്ന് പറയുന്നത് ഭാവന അല്ല. നമ്മുടെ ബ്രെയിനിൽ ഒരു സഹസ്രാര പത്മം അങ്ങനെ ഒരു സാധനമൊന്നും ഭാവന ചെയ്യാം. അങ്ങനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ, ഒരാളിങ്ങനെ ഭാവന ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ തോന്നും. യോഗശാസ്ത്രം എന്ന് വെച്ചാൽ കുണ്ടലിനി യോഗം. അതിനകത്ത് ചക്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭാവനയാണ്. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ചക്രങ്ങളൊന്നുമില്ല. കീറി നോക്കിയാലൊന്നും കാണത്തില്ല. പക്ഷെ ഭാവന ചെയ്യാം. ഇങ്ങനെ ഭാവന ചെയ്തിട്ട് അങ്ങനെ ആ ഭാവന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ മനസ്സിന് അതിൻ്റെതായ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അല്ല, അതൊന്നും ഉള്ളത് ഉള്ള കാര്യങ്ങളല്ല. ഭാവനയിലുള്ളത് ഭാവന തന്നെ. അതിനെ പ്രകടനത്ത് വരുന്നു. പിന്നെ അങ്ങനെ ഭാവനയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ എന്താണ്, നമ്മൾ ഭാവന ചെയ്താൽ മനസ്സിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാമം, ഒരാൾ ഭാവനയിലായിട്ടുള്ള കാമം വരത്തില്ലേ, ക്രോധം, ക്രോധം വരത്തില്ലേ. അങ്ങനെ ഭാവന ചെയ്താൽ പല അനുഭവങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് സംഭവിക്കും, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാം സംഭവിക്കുന്ന ഇവിടെ അവനവന്റെ ഉള്ളിൽ, അവനവന്റെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവനവന്റെ മനസ്സിൽ ഭാവനയ്ക്കനുസരിച്ച് പലതും സംഭവിക്കുന്നു. അതും എല്ലാവരുടെ മനസ്സിലും സംഭവിക്കില്ല. സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള ബ്രെയിൻ വേണം. ഈ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി വരും. ഓരോരുത്തരുടെയും ഒരു പ്രത്യേക ബ്രെയിനാണെങ്കിലേ ഭാവനയ്ക്കനുസരിച്ച് അതൊക്കെ വരുത്തും. നമ്മുടെ ബ്രെയിനിനനുസരിച്ചിരിക്കും സംസ്കാരം. അല്ലാതെ ഞാൻ പറയുന്നു, അത് നമുക്കറിയത്തില്ല. ബ്രെയിൻ നമുക്കറിയാം, അതുകൊണ്ട് പറയുന്നതാണ്. അത് സംസ്കാരത്തിനോട് വിരോധം കൊണ്ട് പറയുന്നതാണ്. എന്താ രണ്ട് വ്യത്യാസം? എന്താ വ്യത്യാസം? ഭാവന, ഭാവന നടത്തുന്നതും ബ്രെയിൻ തന്നെ, ചിന്തിക്കുന്നതും ബ്രെയിൻ തന്നെ, എല്ലാം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് തന്നെ. ചിന്തിക്കുന്നത് എന്താണ്? ബ്രെയിൻ. ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തിന് ചെറിയ കേട് പറ്റിയാൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. രോഗങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയാണ്. ഒരു ആക്സിഡന്റ് വന്നു, ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു ചെറിയ കേട് വന്നു, ഡോക്ടർമാർ പറയും അവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഒരു ബ്ലഡ് ക്ലോട്ട് മതിയാവും. ചെറിയെന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത ഒരു ബ്ലഡിൻ്റെ ക്ലോട്ടിങ് മതി. അതവിടെ ഇന്നാ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കും, ചിലപ്പോൾ ചിന്തിക്കും. ബ്രെയിൻ ഡാമേജ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇതിരിക്കുന്നത്, ബ്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ഒരു ആക്സിഡൻ്റ് വരുന്നു, പെട്ടെന്ന് ബോധം കെടുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ഡോക്ടർമാർ അവിടെ ചെല്ലുന്നു, ഫ്ലോട്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് മരുന്ന് കൊടുക്കുന്നു, അതൊക്കെ അരീച്ചു കളയുന്നു. മൂന്നാല് ദിവസം കഴിയുമ്പോൾ ക്രമേണ എന്ത് വരും? ബോധം വരും. ഓർമ്മത്തിൽ കുറച്ച് ദിവസം, കുറച്ച് സമയം കഴിയുമ്പോഴും ബോധം വരും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുക എന്താണ്? ബ്രെയിനിലാണ് നിന്റെ കേന്ദ്രമെല്ലാം ഇരിക്കുന്നത്. ബ്രെയിൻ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നതും പോകുന്നതും ചെയ്യുന്നത്. അത് ഇതൊക്കെ ഇന്നത്തെ എന്താണോ 10-ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർക്ക് നമ്മളെക്കാളും കൂടുതൽ അറിയാം വ്യക്തമായിട്ട്. അതുകൂടെ മനസ്സിലാവണം. ഏത് ദൃഷ്ടാന്തം? രണ്ടിനും പറയും. തത്വജ്ഞാനം, ഒരാൾക്ക് തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് വരുന്നു, പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നു. രണ്ടിനും യോജിപ്പിക്കാം. അതിന് സമാധി വേണമെന്നില്ല. തത്വജ്ഞാനിയുടെ അനുഭവവും സമാധിയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഒരാളുടെ അനുഭവം, പ്രപഞ്ചത്തെ സംബന്ധിച്ചൊരു വ്യത്യാസമുണ്ട്. രണ്ടും ഇതുപോലെ.